പ്രമാണേ നിയോഗഭേദഗമ്യമാനേ സർവത്ര ഏകോ നിയോഗ ഇതി സഖ്യം ആശ്രയിതം. ഇവിടെ സിദ്ധാന്തം നിർഗുണ ബ്രഹ്മം ജ്ഞേയമാണ്, അവിടെ നിയോഗമില്ല. സഗുണബ്രഹ്മം ഉപാസ്യമാണ്, അവിടെ നിയോഗമുണ്ട്. ഇതാണ് സിദ്ധാന്തം. ഇനി നിർഗുണബ്രഹ്മത്തിൽ സംബന്ധിച്ച് നിയോഗം ഉണ്ടെന്ന് സ്വീകരിച്ചാൽ പോലും അതില്ല. ഇനി അങ്ങനെ സ്വീകരിച്ചാൽ വാദത്തിന് വേണ്ടി രണ്ട് സ്ഥലത്തും ഒരു നിയോഗമാണ്, രണ്ട് സ്ഥലത്തും സ്വീകരിക്കാൻ കഴിയത്തില്ല. കാരണം അങ്ങനെ സ്വീകരിച്ചാൽ തന്നെ നിയോഗഭേദത്തെ സ്വീകരിക്കേണ്ടി. അതിന് ഹേതുക്കൾ പറയുന്നത് ശബ്ദാന്തരാദിഭി, ശബ്ദഭേദമുണ്ട്. വേദ ഉപാസീത എന്ന് പറയുന്നു, ഉപാസീത ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നു, വേദ അറിയാൻ വേണ്ടി പറയുന്നു. രണ്ടിടത്തും ഒരു നിയോഗം എങ്ങനെ സ്വീകരിക്കും? ശബ്ദാന്തരാദി ശബ്ദഭേദമുണ്ട്, നിർഗുണ സഗുണം എന്ന സ്വരൂപത്തിൽ ഭേദമുണ്ട്. നിർഗുണബ്രഹ്മം വേറെ, സഗുണബ്രഹ്മം വേറെ. പ്രകടനഭേദമുണ്ട്, ഉപാസന പ്രകടനം വേറെ, ജ്ഞാനപ്രകടനം വേറെ. ഫലഭേദമുണ്ട്, ഉപാസനയുടെ ഫലം അഭ്യുദയം, ജ്ഞാനഫലം മുക്തി. അതുകൊണ്ട് നിയോഗ അഭേദം സ്വീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ സ്വീകരിച്ചാൽ പോലും എന്നാണ്. നഹി ശബ്ദാന്തരാദ്ഭി പ്രമാണ നിയോഗ ഭേദേ അവഗമ്യമാനേ. പല പ്രമാണങ്ങളെ കൊണ്ടും നിയോഗം ഭിന്നമാണെന്ന് സ്വീകരിക്കുമ്പോൾ സർവത്രേകോ നിയോഗ, നിർഗുണ സഗുണങ്ങളിൽ ഒരേ നിയോഗം, നിർഗുണ സഗുണ വാക്യങ്ങളിൽ ഒരു നിയോഗം എന്ന് സ്വീകരിക്കാൻ സാധ്യമല്ല. ഇതി ആശ്രയിതും നിസഖ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച വന്നത്? അതിന് കാരണം പറയുന്നു, പ്രയാജ ദർശപൂർണമാസ വാക്യേഷു തു അധികാരാംശേന അഭേദയുക്തം ഏകത്വം. ശ്രുതി വാക്യ നിർണയത്തിന് പൂർവമീമാംസ ന്യായങ്ങളെയാണ് സ്വീകരിക്കുന്നത്. അവിടെ ദർശപൂർണമാസയാഗ എന്ന് പറയുന്ന അംഗിയാഗമാണ്, അതിൻ്റെ അംഗങ്ങളാണ് പ്രയാജ അനുയാജ തുടങ്ങിയ അംഗങ്ങൾ. അവിടെ ദർശപൂർണമാസ യാഗം ചെയ്യുന്ന ഒരാൾ അതിൽ നിന്ന് ഉള്ള അപൂർവം കൊണ്ട് സ്വർഗത്തിലെത്തുന്നു. പക്ഷെ അവിടെ അത് മാത്രം പോരാ, അതിൻ്റെ അംഗയാഗങ്ങൾ പ്രയാജ അനുയാജ തുടങ്ങിയ അംഗയാഗങ്ങളും ചെയ്യുന്നു. അതിൽ നിന്നും അപൂർവം ഉണ്ടാകുന്നു. അവിടെ രണ്ടിലും നിയോഗം അല്ലെങ്കിൽ വിധിയുണ്ട്. അംഗിയാഗം, അംഗയാഗം, മുഖ്യമായതിന് അംഗി എന്ന് പറയും, അതിനോട് അനുബന്ധമായി വരുന്നതിന് അംഗങ്ങളെന്ന് പറയും. മുഖ്യമായ യാഗവും അംഗയാഗങ്ങളും അനുഷ്ഠിക്കുമ്പോൾ രണ്ടിൽ നിന്നും അപൂർവം ഉണ്ടാകും. ഈ രണ്ട് നിന്നുണ്ടാകുന്ന അപൂർവങ്ങൾ ചേരുന്ന മഹാപൂർവം ഉണ്ടാകും. ആ മഹാപൂർവമാണ് സ്വർഗത്തിന് കാരണം എന്നൊക്കെയാണ് മീമാംസകർ പറയുന്നു. അവിടെ അതെല്ലാം ശരിയാണ്. അവിടെ ഏകനിയോഗം ഉണ്ടാകുന്നു അംഗിയിൽ നിന്നും അംഗങ്ങളിൽ നിന്നും. പക്ഷെ അതും ഇതുമായിട്ട് ബന്ധമുണ്ട്, ഇവിടുമായിട്ട്. അവിടെ നിയോഗ ഐക്യത്തെ സ്വീകരിക്കുന്നു. അവിടെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? അത് പറയുന്ന ഇവിടെ രണ്ടിടത്തും അധികാരി ഒരാളാണ്. അങ്കിയാഗം ചെയ്യുന്നതിനും അധികാരി തന്നെയാണ്, അംഗയാഗം ചെയ്യുന്നതിനും അധികാരി. അധികാരി ഒന്നായതുകൊണ്ട് അയാൾക്കാണ് ഫലം കിട്ടേണ്ടത്, അയാളാണ് സ്വർഗത്തിൽ പോകേണ്ടത്. ഫലത്തിന് കാരണമായിരിക്കുന്ന അപൂർവമാണ്. അപ്പം അവിടെ നിയോഗ ഐക്യത്തെ സ്വീകരിച്ചാലേ പറ്റൂ. അപൂർവം ഒരു അപൂർവത്തെ തന്നെ സ്വീകരിക്കണം. കർമ്മത്തെ സംബന്ധിച്ച് ശരിയാണ്, ഉപാസനയും ഞാനും അങ്ങനെയല്ല എന്നാണ്. പ്രയാജ ദർശപൂർണമാസ വക്യേഷു ദർശപൂർണമാസാഭ്യാം സ്വർഗകാമോ യജേത എന്ന് പറയുന്ന അങ്കിയാഗത്തിൻ്റെ സംബന്ധിക്കുന്ന വാക്യം. പിന്നെ പ്രയാജയെ കുറിച്ച് പറയുന്നു, പ്രയാജയ യജതി തുടങ്ങി അംഗവാക്യങ്ങളെ കുറിച്ച് പറയുന്ന വാക്യം അതാണ് പ്രയാജ ദർശപൂർണമാസ വാക്യേഷു. അധികാരാംശേന അഭേദ, രണ്ടിനും അധികാരി ഒരാളാണ്. അധികാരി സ്വർഗകാമനാണ്. അഭേദ, അവിടെ അധികാരിയിൽ അഭേദമുള്ളത് കൊണ്ട് യുക്തമേവ യുക്തം ഏകത്വം, അവിടെ നിയോഗ ഐക്യം യുക്തം തന്നെ. ഒരാൾക്കാണ് ഫലം കിട്ടേണ്ടത്. നത്തു ഇഹ സഗുണ നിർഗുണ ചോദനാസു കശ്ചിത് ഏകത്വ അധികാരാംശം അസ്ഥി. ഇവിടെ പറയുന്നു, ഇവിടെ സഗുണ നിർഗുണ വാക്യങ്ങളിൽ അധികാരി ഒരാളല്ല. സഗുണ ജ്ഞാനത്തിന് അധികാരി വേറെ, നിർഗുണവും സഗുണ ഉപാസനയ്ക്ക് അധികാരി വേറെ, നിർഗുണ ജ്ഞാനത്തിൻ്റെ അധികാരി വേറെ, ഭിന്നമാണ്. അംഗി യാഗങ്ങളെ പോലെയല്ല. അതുകൊണ്ട് ഇവിടെ നിയോഗ ഐക്യമില്ല, നിയോഗമേ ഇല്ല. പിന്നെ എങ്ങനെയാണ് നിയോഗ ഐക്യം വരുന്നത്? നിർഗുണവാക്യങ്ങളിൽ നിയോഗമേ ഇല്ല, ഉണ്ടെന്ന് സ്വീകരിച്ചാലും ഐക്യമില്ല. അതാണ് ഇവിടെ വിശേഷിച്ച് പറയുന്നത്. നത്തു ഇഹ സഗുണ നിർഗുണ ചോദനാസു, സഗുണ നിർഗുണ വേദവാക്യങ്ങളിൽ കശ്ചിത് ഏകത്വ അധികാരാംശ വസ്തുവോട് ഏക അധികാരിയില്ല. നഹി ഭാരൂപത്വാദയോ ഗുണ പ്രപഞ്ച വിലയ ഉപകാരണ. മുമ്പ് പ്രപഞ്ച വിലയത്തെക്കുറിച്ച് നേരത്തെ ചർച്ച ചെയ്തതാണ്. ഭാരൂപത്വാദികൾ ആശ്രയിച്ചിട്ടാണ് ഉപാസിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ഉപാസനയ്ക്ക് വേണ്ടി ബ്രഹ്മത്തിന് ഗുണങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു, ആ ഗുണങ്ങളെ ആശ്രയിച്ച് ഉപാസിക്കുന്നു, ധ്യാനിക്കുന്നു. അതൊന്നും പ്രപഞ്ച ബാധയ്ക്ക് ഉപകരിക്കുന്നില്ല. മറിച്ച് അതിനാശ്രയിച്ച് ഉപാസിച്ച് അഭ്യുദയത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മത്തിന് നിർദ്ദേശിക്കുന്ന ഗുണങ്ങൾ, വിശിഷ്ട ഗുണങ്ങൾ, അതൊന്നും പ്രപഞ്ച ബാധയ്ക്ക് ഉപകരിക്കുന്നില്ല. കാരണം അതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അത്തരം രൂപവിശേഷണങ്ങളോട് കൂടിയ ബ്രഹ്മത്തെ ഉപാസിക്കാനും പറയുന്നു. സത്യസങ്കല്പനും സത്യകാമനും ആയിട്ട് ബ്രഹ്മത്തെ ഉപാസിക്കാനാണ് ശ്രുതി ആവശ്യപ്പെടുന്നത്. അപ്പോൾ സത്യസങ്കല്പനും സത്യകാമനും ആയിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം നിഷേധം അപവാദം വരുന്നില്ലല്ലോ. അതാണ് സഗുണം എന്ന് പറയുന്നത്, ഗുണത്തോട് കൂടിയത്. അതിനാണ് ഉപദേശിക്കുന്നത്. അപ്പം ഗുണങ്ങളുടെ നിഷേധം അവിടെ വരുന്നില്ല. നീതി നീതി എന്നറിയുമ്പോഴാണ് ഗുണങ്ങളുടെ നിഷേധം വരുന്നത്. ഇവിടെ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രപഞ്ച ബാധയ്ക്ക് അതെങ്ങനെ ഉപകരിക്കും? ഉപകരിക്കില്ലെന്നാണ്. അല്ലെങ്കിൽ പ്രപഞ്ച നിവർത്തിക്കുക, അങ്ങനെയും പറയാം. പ്രപഞ്ച നിവർത്തിക്ക്, പ്രപഞ്ച ബാധ എന്നെല്ലാം പറഞ്ഞ അവരർത്ഥം തന്നെ. നഹി ഭാരൂപത്വാദയോ ഗുണ പ്രപഞ്ച വിലയുപകാരണം, അത് ഉപകരിക്കുന്നില്ല. സത്യകാമൻ സത്യസങ്കല്പൻ ഇങ്ങനെയാണ് ഉപാസിക്കേണ്ടത്. നാം ഈ പ്രപഞ്ച വിലയോ ഭാരൂപത്വാദി ഗുണോപകാരി പരസ്പര വിരോധം. ബ്രഹ്മത്തിന് എന്തെങ്കിലും വിശേഷണങ്ങളെ കൽപ്പിച്ച് ഉപാസിക്കുമ്പോൾ ബ്രഹ്മത്തിനത്തിനും വിശേഷങ്ങളും ഉണ്ടെന്നാണ് ധരിക്കുന്നത്. ഉപാസനം സത്യകാമനും സത്യസങ്കല്പനുമാണ് എന്ന് ധരിച്ചിട്ടാണ്, അങ്ങനെ ഉറപ്പിച്ചിട്ടാണ് ഉപാസിക്കുന്നത്. അങ്ങനെ ഉപാസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നിർഗുണ ബ്രഹ്മം അങ്ങനെ ഒന്നും അവന്റെ ഭാവനയിലേ ഇല്ല. അദ്വൈതി പറയുന്നത് സത്യകാമത്വം സത്യസങ്കല്പത്വം ഇത്തരം ഉപാധികൾ എല്ലാം കൽപ്പിതമാണ്. അങ്ങനെ ഉപാസനാസ്ഥലത്ത് അങ്ങനെയുള്ള വിശേഷങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അദ്വൈതമതമനുസരിച്ച് കൽപ്പിതമാണ്. പക്ഷെ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അത്തരം വിശേഷങ്ങളോടുകൂടിയ ബ്രഹ്മത്തെയാണ് അവൻ ധ്യാനിക്കുന്നത്. അതെല്ലാം കൽപ്പിതമാണ്, അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അത് നിർഗുണ ജ്ഞാനമായി. പിന്നെ അവിടെ ഉപാസനയുടെ ആവശ്യമില്ല. എല്ലാം കൽപ്പിതമാണോ എന്നറിയുമ്പോൾ അവിടെ പിന്നെ എന്തിനാ ഉപാസിക്കുന്ന, ഉപാസനയുടെ ആവശ്യമേ വരുന്നില്ല. അതറിഞ്ഞാൽ മതി. എന്തിനാ അറിയുന്നു? നിർഗുണമായ രൂപത്തെ അറിയുന്നു. പക്ഷേ ഇത്തരം വിശേഷണങ്ങൾ ശ്രുതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രപഞ്ച ബാധ എന്ന് പറയുമ്പോൾ അവിടെ ഇത്തരം ഗുണങ്ങളുടെ ആവശ്യമേ ഇല്ല, എല്ലാത്തിനും നിഷേധിക്കുകയാണ്. നേതി നേതി ഇപ്പം ബ്രഹ്മത്തിന് എന്തെങ്കിലും വിശേഷത്തെ കൽപ്പിക്കുക, സർവശക്തനാണ് സർവജ്ഞനാണ്, ഇതിൻ്റെ ആവശ്യമില്ല. സർവത്തെയും നിഷേധിച്ചാലേ ശേഷിക്കുന്നതാണ് പരമാർത്ഥം എന്നൊരുവന് അറിയാൻ കഴിയും. അതാണിവിടെ ദുർഗുണം എന്ന് പറയുമ്പോൾ അവിടെ ഉപാസന ഇല്ല എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ടാണ് നിർഗുണം എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനെ ആശ്രയിച്ച് ഉപാസിക്കും? ഉപാസിക്കാൻ എന്താ ഉള്ളത്? അല്ല, നിർഗുണം എന്നുള്ളതിനെ ആശ്രയിച്ച് ഉപാസിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർഗുണം എന്ന് പറയുമ്പോൾ അവിടെ നേതി നേതി എന്ന് സർവ ഗുണങ്ങളെയും നിഷേധിക്കുകയാണ്. അവിടെ പറയുന്നത് പിന്നെ ശേഷിക്കുന്ന എന്തോ അതാണ്. അടുത്ത അധികരണത്തിൽ അതാണ് ചർച്ച. ശേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ശേഷിക്കുന്നത് ജ്ഞേയമാണ്, അറിയേണ്ടതാണ്. ഉപാസിക്കാനായിട്ട് അവിടെ വേറെ യാതൊന്നുമില്ല. ഇവിടെ പറയുന്നത് നിർഗുണത്തെ നിർദ്ദേശിക്കുമ്പോൾ അത് ഉപാസനയ്ക്ക് ഉപകരിക്കുന്നതല്ല. ഉപാസന അവിടെ അവസാനിക്കുന്നു, അവിടെ അറിയുക മാത്രമേ ഉള്ളൂ. ഇതാണ് ഭാഷ്യകാരൻ പറയുന്നത്. നിർഗുണ ഉപാസന അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് നിർഗുണമായിട്ട് ഉപാസിക്കുക എന്നാണ്. അത് നിർഗുണമാണെന്ന് ഉപാസിക്കുക എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. നിർഗുണം എന്ന് പറയുമ്പോൾ പിന്നെ ഉപാസ്യമായി ഒന്നും ശേഷിക്കുന്നില്ല. നിർഗുണമെന്ന് അറിഞ്ഞു കഴിഞ്ഞു. പറഞ്ഞല്ലോ നിർഗുണം സഗുണം എന്ന് പറയുന്നത് അധികാരി ഭേദമനുസരിച്ച്. സഗുണ ബുദ്ധിയുള്ളവനാണ് ഉപാസനയ്ക്ക് അധികാരിയായിരിക്കുന്നത്. അധികാരി ഭേദമുണ്ടല്ലോ. നിർഗുണമായി അറിയുന്നവൻ അവൻ ഉപാസനയ്ക്ക് അധികാരിയല്ല. അപ്പം നിർഗുണമായി അറിയുക പിന്നെ ഉപാസിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിന് വൈരുദ്ധ്യമുണ്ട്. അപ്പം നിർഗുണമായി അറിയുക പിന്നെ ഉപാസിക്കുക എന്ന് പറയുന്ന ഈ വൈരുദ്ധ്യം നിർഗുണ ഉപാസകരെങ്ങനെയാണ് സാധൂകരിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഉപാസിക്കുക എന്നുള്ളത് കൽപ്പിതമായ സഗുണത്വത്തെയാണ് ഉപാസന. അതുതന്നെ ഭാഷകാരം പറയുന്നത് ഇവിടെ രണ്ടിനെ രണ്ടാക്കി പറയുകയാണ്. നിർഗുണം എന്നുള്ള അറിവ് ഉപാസനയ്ക്ക് സഹായിക്കുന്നില്ല, സഗുണം എന്നുള്ള അറിവ് അത് നിർഗുണജ്ഞാനത്തിനും സഹായിക്കുന്നില്ല എന്നുള്ള അധികാരി ഭേദമുണ്ട്. സഗുണജ്ഞാനമുള്ളവൻ ഉപാസിക്കുന്നു, നിർഗുണം എന്ന് പറയുമ്പോൾ അത് ജ്ഞാനമാണ്, അത് പ്രപഞ്ച ബാധയ്ക്ക് കാരണമാണ്. സഗുണമെന്ന് പറയുമ്പോൾ അവിടെ പ്രപഞ്ച ബാധ അല്ല സംഭവിക്കുന്നതിന് അംഗീകരിക്കുകയാണ്. പക്ഷേ നിർഗുണ ഉപാസന അംഗീകരിക്കുന്നവര് അവരും പറയുന്നതാണ് ബ്രഹ്മത്തിന് സഗുണഭാവമുണ്ട് നിർഗുണഭാവമുണ്ട്. സഗുണോപാസനയെ അംഗീകരിക്കുന്നത് പോലെ തന്നെ നിർഗുണോപാസനയും സ്വീകരിക്കാം. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ചർച്ച ചെയ്തതാണ്. ഈ ഭാഷ്യകാരം പറയുന്നതിന് ഇവിടെ ഒരു വ്യത്യാസം അവിടെ കാണാം. ഭാഷ്യകാരം പറയുന്നത് സഗുണഭാവം പ്രപഞ്ച ബാധയ്ക്ക് ഉപകരിക്കുന്നില്ല, നിർഗുണഭാവമേ ഉപകരിക്കുന്നുള്ളൂ. പ്രപഞ്ചബാധ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഉപാസിക്കാനൊന്നുമില്ല. അപ്പൊ നിർഗുണത്തെ അറിഞ്ഞിട്ട് ഉപാസിക്കുക എന്ന് പറയുന്നതിലൊരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യത്തെ നിർഗുണോപാസകർ പരിഹരിക്കുന്നത് അനന്ത് സമാധാനമാണ് പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേട്ടില്ല. ആ അതാണ് എന്റെ വ്യത്യാസം. എന്താണ് വ്യത്യാസം? ഈ പറഞ്ഞാണ് എന്റെ വ്യത്യാസം. എന്താണ് പരോക്ഷ അപരോക്ഷ ഭേദത്തെ അവർ സ്വീകരിക്കുന്നു. നിർഗുണ ഉപാസകൻ അതിനെ അംഗീകരിക്കുന്നവർ പറയുന്നത് എന്താണ്? തത്വമസി എന്ന് ഉപദേശിച്ചാലും അവിടെ പരോക്ഷമായിട്ട് അറിവുണ്ടാകുന്നുണ്ട്. പരോക്ഷമായിട്ടാണ് അറിവുണ്ടാകുന്നതെങ്കിൽ അപരോക്ഷമായ അറിവിന് വേണ്ടി ഉപാസിക്കണം. അപ്പോൾ നിർഗുണമായി അറിഞ്ഞാലും അസ്ഥി ബ്രഹ്മ ഇനി പരോക്ഷജ്ഞാനമേ പത്ത്. അസ്ഥി ബ്രഹ്മ എന്നേ അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പരോക്ഷജ്ഞാനം അത് നിർഗുണമെന്നറിഞ്ഞാലും പരോക്ഷജ്ഞാനമാണ്. പിന്നെ അപരോക്ഷജ്ഞാനത്തിന് വേണ്ടി അഭ്യസിക്കുന്നു, ഉപാസന ചെയ്യണം എന്നുള്ള ഈ ഒരു വിഷയം കൂടെ ചർച്ച ചെയ്യുന്നിടത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഭാഷ്യകാരൻ അങ്ങനെ പരോക്ഷ അപരോക്ഷം എന്നുള്ള ജ്ഞാനഭേദത്തെ പറയുന്നില്ല. ഇനി എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് അതിൻ്റെ താല്പര്യം എന്നുള്ളത് അതവിടെ മനസ്സിലാക്കാം. അതാണ് ഒരു പ്രത്യേകത. പരോക്ഷ അപരോക്ഷ ശബ്ദങ്ങളെന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്, ശാസ്ത്രപ്രസിദ്ധമാണ്. അപ്പൊ ശ്രുതിയിൽ ആ ശബ്ദം വരുമ്പോൾ ലോകത്തിൽ അതിൻ്റെ അർത്ഥം വേറെയാണ്. പരോക്ഷം അപരോക്ഷം എന്ന് പറയുന്നു. നമ്മൾ വ്യാകരണത്തിലും മറ്റും ചർച്ച ചെയ്തതാണ്. അതാണ് ലോകപ്രസിദ്ധമായ അർത്ഥം. പക്ഷെ വേദത്തിൽ അപരോക്ഷത്തെ വരുമ്പോൾ എന്താ പറയുന്നത്? ഭാഷകാരം വൈജ്ഞാനികം പറയുമ്പോൾ ജ്ഞാനം സാക്ഷാ അപരോക്ഷ ബ്രഹ്മ സർവാനുഭൂ എന്നെല്ലാം പറയുന്ന ഭാഗത്ത് അത് വിശദീകരിച്ചാണ്. അതിൻ്റെ സ്വരൂപം തന്നെ അപരോക്ഷമാണ്. ഇവിടെ ഏത് വസ്തുവിനും പരോക്ഷമായും അപരോക്ഷമായും വരാം, ഏത് വസ്തുവും വരാം. പക്ഷെ ജ്ഞാനത്തിനൊരിക്കലും അത് സാധ്യമല്ല. ജ്ഞാനം എന്താണ്? ഏക സ്വരൂപമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അപരോക്ഷ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇനിയൊരു പണിയൂടെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്. അതിനെ ആശ്രയിച്ചു കൊണ്ടിട്ടാണ് നിർഗുണ ബ്രഹ്മോപാസനയെ അംഗീകരിച്ചിരിക്കുന്നത്. പിന്നെ അത് പറയുന്നതും പദവാക്യപ്രമാണജ്ഞന്മാരായ ആചാര്യന്മാരാണ്. അവരറിവില്ലാത്തവരെന്ന് പറയുന്നതിനുള്ള അറിവ് നമുക്കില്ല. എന്നാൽ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് വേണം. ഇതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഭാഷകാരൻ ഇവിടെ രണ്ടിനെയും രണ്ടാക്കുകയാണ്. രണ്ടിനെയും പരസ്പരം തൊടിയിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. നഹി ഭാരൂപത്വാദയോ ഗുണ പ്രപഞ്ചവിലേ ഉപകാരണം. എവിടെ ഗുണങ്ങളെ നിർദ്ദേശിക്കുന്നു അത് പ്രപഞ്ചബാധയ്ക്ക് ഉപകരിക്കുന്നത് അല്ല. ആ ഗുണങ്ങളും അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം കല്പിതമാണ്. അത് മറ്റൊരു കാര്യം. എന്തൊക്കെ വിശേഷങ്ങൾ ബ്രഹ്മത്തിന് പറഞ്ഞാലും എല്ലാം കല്പിതം തന്നെയാണ്. അത് കല്പിതമെന്ന് സ്വീകരിക്കുമ്പോഴും അഭ്യുദയത്തെ ഇച്ഛിക്കുന്നവന് ആ ഗുണങ്ങളെ ആശ്രയിച്ച് ഉപാസിക്കാം എന്നുള്ള കാര്യം അംഗീകരിക്കുന്നു. ഈ ലോകം എങ്ങനെയാണോ കല്പിതമായിരിക്കുന്നത്, അതുപോലെ കല്പിതമാണ് ബ്രഹ്മലോകവും. എന്നാലും ഉപാസകൻ അവിടെ എത്തിച്ചേരുന്നു എന്നംഗീകരിക്കുന്നു. കല്പിതമാണെങ്കിൽ എന്താ, അവിടെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാ പറയുന്നു. ഈ ലോകത്തിൽ ഇതൊക്കെ കല്പിതമെന്ന് പറഞ്ഞിട്ടും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അദ്വൈതം ഉപയോഗിക്കുന്നില്ല. കല്പിതമാണ്, പക്ഷെ ഒന്നും വേണ്ടെന്ന് വയ്ക്കുന്നില്ല. ഇതുപോലെ തന്നെ പറയുന്നു, ഈ വിശേഷണങ്ങളെല്ലാം കല്പിതമാണെങ്കിലും അതിനനുസരിച്ച് ഉപാസിക്കുന്നവൻ ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു. ആത്യന്തികമായി കല്പിതമെന്നേ ഉള്ളൂ. പക്ഷെ ഉപാസനയ്ക്കോ ഫലത്തിനോ അതുകൊണ്ട് ദോഷമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരം ഉപാസനകൾ അതിൻ്റെ ഫലം എന്നെല്ലാം പറയുന്ന പ്രകരണത്തിൽ ഇനി അദ്വൈത മതമനുസരിച്ച് തന്നെ കല്പിതമെന്ന് സ്വീകരിച്ചാൽ കൂടിയും അത് അതിൻ്റെ സാധനാംശത്തെയോ സാധ്യാംശത്തെയോ ഒന്നും നിഷേധിക്കുന്നില്ല. നമ്മൾ അദ്വൈതി പറയുന്ന പോലെ തന്നെ ഇതെല്ലാം കല്പിതം എന്ന് പറഞ്ഞതിന് ശേഷം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇതൊക്കെ ഇതുപോലെയൊക്കെ തന്നെ. ഇത്തരം കാര്യങ്ങൾ ഈഹലോകത്ത് ചെയ്യുന്ന പോലെ തന്നെ ഉപാസകനും പരലോകത്തും ചെയ്യുന്നു. ഇതിലും കൂടിയ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കും. ഇവിടെ പറയുന്നത് സങ്കല്പ മാത്രേണ ഉപതിഷ്ഠ ഇതേ എല്ലാം അവിടെ ഉപാസകന്റെ സങ്കല്പം അനുസരിച്ചെല്ലാം ഉണ്ടാകുന്നു. ഇവിടത്തെ പോലെ ഇതൊക്കെ സംഘടിപ്പിച്ചു തരുന്നതിന് ഭക്തന്മാരുടെ ആവശ്യമൊന്നും അവിടെയില്ല. സ്വന്തം സങ്കല്പം കൊണ്ട് തന്നെ ആ സങ്കല്പശക്തി ഒന്നും ഇവിടെ കിട്ടത്തില്ല. ഉപാസകൻ ഇവിടെ എത്രയൊക്കെ ഉപാസിച്ചാലും ശരി, സങ്കല്പിച്ചാൽ എല്ലാം മുമ്പിൽ വരട്ടെ എന്ന് വിചാരിച്ച ഒന്നും വരത്തില്ല. അതിന് ഇതെല്ലാം സംഘടിപ്പിക്കണമെങ്കിൽ ഭക്തന്മാരുണ്ടായാലേ പറ്റും. അവിടെ അങ്ങനെയല്ല, തൻ്റെ സങ്കല്പം കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഇഹലോകത്തെ വിട്ടിട്ട് പരലോകത്ത് പോയി ഇതെല്ലാം അനുഭവിക്കുന്നു. കഷ്ടപ്പാടില്ലല്ലോ. ആവശ്യമില്ല, അവിടെ ഉണ്ടായാലും ആവശ്യമില്ല. നിന്റെ പണി നോക്കാൻ പറയും. കാരണം എല്ലാ സങ്കല്പം കൊണ്ട് ഇതിന്റെ ഒന്നും കാര്യത്തിന് ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ ഒരു തമാശയ്ക്ക് കുറച്ചുപേര് ഇരുന്നോട്ടെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. വെറുതെ ഒരു രസത്തിൽ ഇവിടത്തെ വാസന ഉണ്ട്. അവിടെ ചെല്ലുമ്പോ ചെയ്യണമെങ്കിൽ കുറച്ചു പേര് അങ്ങനെയും അറേഞ്ച് ചെയ്യാം, പക്ഷെ ആവശ്യമില്ല. അത് സങ്കല്പിച്ചോണ്ടിരുന്നാ മതി, ഒരു പോറടിയും വരില്ല. പോറടിക്കരുതെന്ന് സങ്കല്പിച്ചാ പോരെ. ഒന്നും ഇവിടത്തെ വെച്ച് ഒന്നും, എല്ലാ സങ്കല്പം മാത്രമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുമ്പ് അതൊക്കെ പറഞ്ഞാണ് എന്താണ് നാഭിനന്ദേത മരണം, നാഭിനന്ദേത ജീവിതം. ഇപ്പൊ കാത്തിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. കാത്തിരിപ്പൊക്കെ ഇങ്ങനെ ഈ പറയുന്ന പോലെ ബോറടിക്കുമ്പോൾ, പിന്നെ നമുക്ക് ജ്ഞാനം ഉണ്ടെന്ന് ഭാവിക്കുമ്പോഴാണിത് ഈ പറയുന്ന പരിപാടികളൊക്കെ വേണ്ടി വരുന്നത്. സംഗതി വാസ്തവത്തിലുണ്ടെങ്കിൽ പിന്നെ കാത്തിരിപ്പൊന്നുമില്ല. ഇവിടെ ജീവിതത്തെയും അഭിനന്ദിക്കുന്നില്ല, മരണത്തെയും അഭിനന്ദിക്കുന്നില്ല, രണ്ട് സമം. അങ്ങനെയുള്ള വ്യാകുലതകൾ, ആശങ്കകൾ, ഉത്കണ്ഠകൾ എല്ലാം പറയുന്നത് തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട്, സമ്യജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. സമ്യജ്ഞാനത്തിൽ അങ്ങനെയൊന്നുമില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവത്തിൽ പറഞ്ഞില്ലേ, സ്വഭാവസ്തു പ്രവർത്തത്തെ നാദത്തെ കസിജിത് ഭാവം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നിടത്ത് അത് വിശദീകരിച്ചാണ്. അപ്പം അങ്ങനെ തത്വജ്ഞാനത്തിന് ശേഷമുള്ള വ്യാകുലതകളെക്കുറിച്ച് തത്വജ്ഞാനത്തിന് മുമ്പ് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. തത്വജ്ഞാനത്തിൽ പിന്നെ അവിടെ എന്താണ് സ്വയം മനസ്സിലായിക്കോളും. തത്വജ്ഞാനം ഉണ്ടായാൽ പിന്നെ അതുമില്ലേ, ഇതില്ലേ, അസുഖം വരത്തില്ലേ, ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ശരീരം നിലനിൽക്കുമ്പോൾ എത്ര കാലം കഴിഞ്ഞ് ശരീരം നാശം വരും, പിന്നെയും പ്രപഞ്ചം വരുമോ, പിന്നെയും പിടികൂടുന്നു, ഇങ്ങനെയുള്ള പാഴ്ചിന്തകൾക്കൊന്നും തത്വജ്ഞാനത്തിൽ സ്ഥാനമില്ല. അതിനൊന്നും ഇതിനെല്ലാം ആശങ്കകളെല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണ് ആ തത്വജ്ഞാനം എന്ന് പറയുന്നത് സമ്യജ്ഞാനം. അതിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിപര്യങ്ങൾ എല്ലാം ദൂരീകരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ പറയുന്ന അങ്ങനെയല്ല, ജ്ഞാനമൊക്കെ ശരിയായി, പക്ഷെ വീണ്ടും ഉണ്ട് സംശയം, വീണ്ടും ഉണ്ട് വിപര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് തത്വജ്ഞാനമല്ല, വിപരീത ബുദ്ധിയിൽ നിന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ തത്വജ്ഞാനത്തെക്കുറിച്ചുള്ള നിശ്ചിന്തയാണ്. അവിടെ ഇത്തരം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഉണ്ടെങ്കിൽ പിന്നെ തത്വജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം? മുമ്പ് ഈശാവാസി ഉപനിഷത്ത് ചർച്ച ചെയ്തു മുന്നേ പറയും, കിമ്മനയ ഭാരായ മാണയ വിദ്യയ, ഇത്രയും ഭയങ്കര വെയിറ്റുള്ള ഈ വിദ്യയും ചുവന്നുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? വീണ്ടും ഇതൊക്കെയാണ് ശേഷിക്കുന്നത്, വീണ്ടും പ്രശ്നങ്ങളാണെങ്കിൽ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ വിദ്യയില്ല എന്ന് മനസ്സിലാകും. അത് ഈശാവാസ്യത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് പറയുന്നു ഭാഷകാരന്റെ നിലപാട് ഇതാണ്. പക്ഷെ വിദ്വാൻമാർക്ക് പല നിലപാടുകളും പറയാം, കാരണം പല പ്രക്രിയകളും അവർക്ക് കൽപ്പിക്കാം, അതും അംഗീകരിക്കുന്നു. ഇതെല്ലാം പ്രക്രിയാഭേദം എന്നുള്ള തരത്തിൽ ഇതിനെല്ലാം സ്വീകരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഭക്ഷ്യകാരൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പ്രക്രിയകൾ പിൽക്കാലത്ത് ആചാര്യന്മാര് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ സൂചികകൾ, മൂലം വേണമെങ്കിൽ നമുക്ക് പറയാം, ഭാഷ്യത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ചില സൂചനകളുണ്ടെന്ന് പറയാം. അതിനെ ആശ്രയിച്ച് തന്നെ വിപുലപ്പെടുത്തിയാണ്. അതുകൊണ്ട് അത്തരം പ്രക്രിയകളെ കുറിച്ച് പറയുന്നവർ പറയുക, ഞങ്ങൾ പറയുന്നതിന് ഇതാണ് പ്രമാണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഒരേ ശ്രുതിയെ തന്നെ വ്യാഖ്യാനിച്ച് പല സിദ്ധാന്തങ്ങളുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരേ ഭാഷ്യവചനത്തെ തന്നെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പല പ്രക്രിയകൾ അദ്വൈതത്തിൽ തന്നെ ഉണ്ടാക്കാം. അതുകൊണ്ടത് രണ്ടിലും രണ്ടിനെയും പരസ്പരം കൂട്ടി, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയും എന്നുള്ളതാണ്. ഭാഷകാരൻ ഇവിടെ അത് തന്നെ പറയും. സാമ്പാർ ചോദിക്കുന്ന മോര് തന്നു കഴിഞ്ഞാൽ കഴിച്ചിട്ട് നല്ല സാമ്പാർ എന്ന അഭിപ്രായം പറയരുത്. അത് മാത്രം പറയരുത്. അത്രയും ബോധം ഉണ്ടായി. തിരിച്ച് മോര് കിട്ടുമ്പോഴും നല്ല സാമ്പാറെന്ന് പറയരുത്, സാമ്പാർ കിട്ടുമ്പോൾ നല്ല മോരെന്നും പറയരുത്. അത്രയെങ്കിലും ബോധം ഉണ്ടായി. അതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടും രണ്ടു തന്നെയാണ് എന്ന് മനസ്സിലാക്കി. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതെല്ലാം പറയുമ്പോൾ നമ്മളിങ്ങനെ ബ്രഹ്മസൂത്രം പോലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം അങ്ങനെ നിഷ്കർഷിച്ച് വിചാരം ചെയ്യുന്നിടത്തെ ഇതൊക്കെ പറയേണ്ട ആവശ്യമുള്ളൂ. പൊതുവായി സമൂഹത്തിൽ ആധ്യാത്മികമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പ്രക്രിയകളിൽ നിഷ്കർഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പം അവർക്ക് മനസ്സിലാകുന്ന കാര്യം ഭാഷയിൽ പറയുമ്പോൾ സാമ്പാറും പുളിശ്ശേരിയും കൂടെ ചേർത്ത് ഒരു പുതിയ കറിയായി കൊടുക്കുക. അത് പഴകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തും കൊടുക്കും. നല്ല ടേസ്റ്റ് എന്നും പറയും ആൾക്കാർ, പുളിക്കുന്നുണ്ട്. അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് ദോഷമൊന്നുമില്ല. സമൂഹത്തിൽ വിളമ്പുമ്പോൾ സമൂഹത്തിനനുസരിച്ച് അങ്ങനെ വരുന്നുണ്ട് ദോഷം. ഇവിടെ ബ്രഹ്മസൂത്ര ചർച്ചയിൽ വരുമ്പോഴാണ് ഇതൊക്കെ ഒരു വലിയ വിഷയമായി വരുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെ നമുക്ക് പറയാം ജനറൽ ആധ്യാത്മികത. അവിടെ എല്ലാം പറ്റും. പൊതുവേദാന്തം പൊതുവേദാന്തമെന്നോ പൊതു അധ്യാത്മികതയെന്നോ എന്ത് വേണോ ഇതിനും പറയാം. അതുകൊണ്ട് അത് വേറെ കാര്യം. നമ്മൾ പറയുന്ന ഈ ഭാരൂപത്വാദയോ ഗുണ പ്രപഞ്ചവിലയോ ഉപകാരണ നാഭി പ്രപഞ്ചവിലയോ ഭാരൂപത്വാദ ഗുണ ഉപകാരി പരസ്പര വിരോധിത്വ. ഭാഷ്യകാരൻ ഇതിൽ വ്യക്തമായും പരസ്പര വിരോധത്തെയാണ് പറയുന്നത്. ഉപാസനയ്ക്ക് വേണ്ടി ഗുണങ്ങളെ പറഞ്ഞു, അവിടെ ഉപാസിക്കുക. പ്രപഞ്ചവിലയം, അതായത് പ്രപഞ്ചബാധയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രപഞ്ച നിവൃത്തിക്ക് വേണ്ടി എന്ത് പറഞ്ഞു? ദുർഗുണ തത്വത്തെ ഉപദേശിച്ചു. അത് പ്രപഞ്ചവിലയം പ്രപഞ്ചബാധ എന്നെ എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് സഗുണ ഉപാസനയിൽ പ്രപഞ്ചബാധ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണോ? എന്താണ് ആ അതിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞത്? അഭ്യുദയമാണ്, നിശ്രേയസമല്ല. അത് മുമ്പ് പറഞ്ഞല്ലോ. അഭ്യുദയം എന്ന് പറയുമ്പോൾ അവിടെ പ്രപഞ്ചം തീരുന്നില്ല, പരലോകവും മറ്റും വരും. ഇവിടെ അങ്ങനെയല്ല, പ്രപഞ്ചം ബാധിതമായി, അതോടുകൂടി ഇടപാടുകളെല്ലാം തീർന്നു. പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള ആശങ്കകളുണ്ട്. നഹി കൃഷ്ണപ്രപഞ്ച വിലാപനം പ്രപഞ്ചേകദേശ അപേക്ഷണം ച ഏകസ്മിൻ ധർമ്മിണി യുക്തം സമാവേശ ഇതും. ഒന്നെന്താണ് കൃഷ്ണപ്രപഞ്ച വിലാപനം? അതെവിടെ? നിർഗുണ ബ്രഹ്മവിദ്യയിൽ. അവിടെ പിന്നെ ഭാഷകാരന് സന്ധിയില്ലാത്ത സമരമാണ്, സന്ധി ചെയ്യുന്നില്ല, കോംപ്രമൈസ് ഒന്നുമില്ല. കൃഷ്ണപ്രപഞ്ച വിലാപനം തന്നെയാണ്. നേതി നേതി എന്ന് ഉപദേശിക്കുമ്പോൾ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപാസനയോ മറ്റെന്തെങ്കിലും പരിപാടികളോ ഒന്നുമില്ല. ഉപാസനം പറയുന്നിടത്ത് തന്നെ എന്താ പറഞ്ഞത്? അത്യന്തമന്ദബുദ്ധി ഉപാസിച്ചോട്ടെന്നാണ്. അത്യന്തമന്ദബുദ്ധിക്ക് എങ്ങനെ ഉപാസിക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയം എന്റെ മനസ്സിലും ഉണ്ട്. ഇനി പറയുന്നതന്നെ മനസ്സിലാക്കണ്ടേ, പിന്നെ ഉപാസിക്കാം. എങ്ങനെ എന്നാലും ഇത് മനസ്സിലാക്കണ്ടേ കാര്യങ്ങൾ പറയുന്ന. അത്യന്ത മന്ദബുദ്ധി എന്ന് പറയുമ്പോൾ അനുസരിക്കുന്ന അനുസരണ കാണും, പക്ഷെ അത്യന്ത മന്ദബുദ്ധി എന്ന് പറയുമ്പോൾ ഈ പറയുന്നെങ്ങനെ മനസ്സിലാകും? എന്നാലും പറയുന്നു, അതും പറയുന്ന നിർഗുണത്തെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലാക്കിയല്ലേ ഉപാസിക്കാൻ പറ്റും. ആദ്യമൊന്നും മനസ്സിലാക്കണ്ടേ, ഈ പറയുന്ന പരോക്ഷം ഞാൻ ആദ്യം ഉണ്ടാകണ്ടേ? എന്നാലും ആചാര്യൻ പറഞ്ഞിരിക്കുന്നു, ആചാര്യനോടുള്ള ബഹുമാനം കൊണ്ട് നമ്മളത് അംഗീകരിക്കുക. അപ്പോൾ ഭാഷകാരൻ പറയുന്ന എന്താണ്? കൃഷ്ണപ്രപഞ്ച വിലാപനമാണ് അവിടെ, സർവപ്രപഞ്ച ബാധയാണ്. പിന്നെ അവിടെ അനുഷ്ഠേയമായിട്ടൊന്നുമില്ല, അവന് കർത്തവ്യത്വ ബുദ്ധിയില്ല, യാതൊന്നും തന്നെ ഇല്ല. കൃഷ്ണപ്രപഞ്ച ബാധ എന്ന് പറയുമ്പോൾ പിന്നെ എന്താ ശേഷിക്കുന്നു? തത്വത്തെ അറിയാതെ അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കുന്നില്ല. തത്വത്തെ അറിയണം, അറിഞ്ഞാൽ പിന്നെ ഒന്ന് അവശേഷിക്കുന്നു. അതുകൊണ്ട് ഭാഷകാരൻ വളരെ സ്പഷ്ടമായി പറയുന്നു, അങ്ങനെ നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നവൻ കൃതകൃത്യനാണ്. ബോധിക്കാതെ ഒരാൾ കൃതകൃത്യനാണെന്ന് ഭാവിച്ചാലാകത്തില്ല, അതറിയുന്നവന് കൃതകൃത്യനാണ്. അവന് പിന്നെ അഭ്യുദയത്തിന് വേണ്ടിയോ നിശ്രേയസത്തിന് വേണ്ടിയോ ഒരു കർമ്മം അവശേഷിക്കുന്നു, എന്തെങ്കിലും ഒരു കൃത്യം അവശേഷിക്കുന്നു, ഉപാസനയോ മറ്റെന്തെങ്കിലും ഒരു പരിപാടി ശേഷിക്കുന്നു. അങ്ങനെ ശേഷിച്ചാൽ പിന്നെ അവിടെ കൃഷ്ണപ്രപഞ്ച വിലാപനമെന്ന് പറയുന്നില്ല പറയാൻ പറ്റും. ഇനി പ്രപഞ്ച ഏകദേശ അപേക്ഷണം എന്ന് പറയും, അത് സത്യകാമ സത്യസങ്കല്പ എന്നെല്ലാം പറയുമ്പോൾ അവിടെ പ്രപഞ്ച ഏകദേശത്തെ അപേക്ഷിക്കുകയാണ്. കാരണം തത്വത്തിൽ, പരമാർത്ഥ തത്വത്തിൽ ഈ പറയുന്ന സത്യകാമത്വം സത്യസങ്കല്പം ഒന്നും തന്നെയില്ല. പിന്നെ അതിന് ഭാഷകാരം പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ടാണ്, സ്വാഭാവികമായിട്ടാണ് അതെല്ലാം നിൽക്കുന്നത്. അപ്പോൾ പ്രപഞ്ച ഏകദേശത്തെ അപേക്ഷിച്ചിട്ടാണ്, ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്, പ്രപഞ്ച അംശങ്ങളെ, കാമം സങ്കല്പം അതിന് ഈശ്വരൻ്റെതായാലും ശരി, അതൊക്കെ പ്രപഞ്ചഭാഗത്തിൽ വരുന്നതാണ്. ജീവന്റേതുപോലെയുള്ള ദുഷിച്ച കാമവും ദുഷിച്ച സങ്കല്പവുമല്ല ഈശ്വരൻ്റേത്, സത്യകാമവും സത്യസങ്കല്പമാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്നാലും അത് നിരവശേഷമായ മാത്രം എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യാസമുണ്ട്. സങ്കല്പാദികളെ സ്വീകരിക്കും, ആ വ്യത്യാസത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി ഭാഷ്യകാരം പറയുന്ന ഉപാധികളുണ്ട്. മായ ഉപാധിയെ സ്വീകരിക്കുന്നു, അങ്ങനെയുള്ള ഉപാധി കൊണ്ടാണ് അത്തരം സംഭവങ്ങളെല്ലാം വരുന്നത്. അതാണ് പറയുന്നത്, ഇവിടെ പ്രപഞ്ച ഏകദേശത്തെ അപേക്ഷിക്കുന്നു. ഇത് രണ്ടും ഏകസ്മീൻ ധർമ്മിണി യുക്തം സമാവേശ, ഇത് ഒന്നിൽ ഇതിന്റെ രണ്ടിനെ സമാവേശിപ്പിക്കുക ചെയ്യുന്നു. എന്നുവെച്ചാൽ ഒന്നുകിൽ ഈശ്വരനെ സത്യസങ്കല്പനായി സ്വീകരിക്കുക, അവിടെ ഉപാസിക്കുക, മറിച്ച് അല്ലെങ്കിൽ നിർഗുണനായി സ്വീകരിക്കുക, അറിയുക. രണ്ടായും സ്വീകരിച്ചുകൊണ്ട് ഒരേ സമയം രണ്ടും കൂടെ സാധ്യമല്ല. ഞാൻ തത്വത്തെ അറിഞ്ഞു, സമയക്കായി ഇനി ഉപാസിക്കുന്നു, അത് സാധ്യമല്ല. പിന്നെ ഈ തത്വത്തെ പറയുകയും ഉപാസിക്കുകയും ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത് പറയുന്നുണ്ട്. മാണ്ഡവ്യത്തിലും കുട്ടോപനിഷത്തിലും പല ഭാഗങ്ങളും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ തത്വത്തെ ഉപാസിക്കുന്നത്, അത് ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് എന്ത് സമാനം പറഞ്ഞത്? കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാ? ഈ ഞാൻ തന്നെയാണ് പറഞ്ഞതെങ്കിൽ ഈ നിങ്ങൾ തന്നെയാണ് കേട്ടത്. അതായത് മണ്ഡൂക്യം, കഠോപനിഷത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിർഗുണമായ ഉപാസനയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് ഭാഷകാരൻ എന്ത് സമാധാനം പറഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഓർമ്മ വരുന്നില്ല? പോഷകാഹാരത്തിന്റെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രായം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ എന്നെക്കാളും പ്രായമുള്ള ആരുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഭാഷകാരം പറഞ്ഞത് യോഗികളുടെയാണ് എന്ന് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് യോഗികളും പറയുന്നത് നിർഗുണ പുരുഷനെ കുറിച്ചാണ്. യോഗികളുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് എന്താ? സാങ്കേ. അവിടെ പുരുഷനും നിർഗുണമായിട്ടാ പറയുന്നത്. നിർഗുണമായ പുരുഷനെന്ന് പറയുകയും അവരുപാസിക്കുകയും ചെയ്യുന്നു. അവർ സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നു, മുക്തിയെക്കുറിച്ച് പറയുന്നു. അത് ശരിയാണ്. യോഗികൾക്ക് നിർഗുണ പുരുഷന് അവരുടെ നിർബീജ സമാധിയിൽ അല്ലെങ്കിൽ അസംപ്രജ്ഞാത സമാധിയിൽ അവർ സാക്ഷാത്കരിക്കുന്നുണ്ട്, അത് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഭാഷ്യകാരൻ ആ ഭാഗത്ത് അംഗീകരിക്കുന്നുണ്ട്. ഇനി മറുഭാഗത്തേക്ക് വരുമ്പോൾ ഉപാസിച്ചവർ സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിലും അവരെ പൂർണ്ണമായി ഭാഷ്യകാരന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവർ ഭേദത്തെ സ്വീകരിക്കുന്നു, പ്രകൃതിയിലെ സത്യത്വത്തെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് സാഖ്യനെ നിഷേധിച്ചതിന് ശേഷം പറഞ്ഞ ഏതേന യോഗ പ്രത്യുക്ത. ഒന്നാം അധ്യായത്തില് ഒന്നാം പാദത്തില് അഞ്ചാമത്തെ സൂത്രം മുതൽ അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് മറ്റൊരു വിഷയമാണ്. ഇപ്പം നിർഗുണ പുരുഷനെ അറിഞ്ഞാൽ ഉപാസിക്കാം, അതിന് ദോഷമുണ്ട്. എന്നാൽ അദ്വൈത തത്വത്തെ അറിയുന്നവന് ഉപാസനയുടെ ആവശ്യം ഇല്ല. നിർഗുണമായിട്ട് മാത്രം അറിഞ്ഞാൽ പോരാ. അവിടെ പറയുന്നത് പുരുഷൻ നിർഗുണനാണെന്നാണ്. അത് മാത്രം പോരാ, പുരുഷനെ ഏകനായി അദ്വൈതനായി എല്ലാം അറിയണം. അവിടെ അറിവ് പൂർണ്ണമായി. യോഗിയെ സംബന്ധിച്ചിടത്തോളം അറിവ് പരോക്ഷവും അപരോക്ഷവും ഒക്കെയാണ്. ആദ്യം അങ്ങനെയാ യോഗി പറയുന്നു. അറിയുന്നു, നിർഗുണനായ പുരുഷനെന്നറിഞ്ഞു. പക്ഷെ പിന്നെ അത് സമ്പ്രജ്ഞാത സമാധിയിലെത്തിയാലേ നേരിട്ടറിയാൻ പറ്റും. പിന്നെ അസംപ്രജ്ഞാത സമാധിയിലെത്തുമ്പോൾ ആ അറിവും പോകുന്നു, പിന്നെ കേവല പുരുഷനായി നിൽക്കുന്നു, പിന്നെ അറിയാനൊന്നും അവശേഷിക്കുന്നില്ല, അറിയുന്നതിനുള്ള ഉപകരണങ്ങളില്ല. അവിടെ സംഭവിക്കുന്നത് ചിത്തത്തിൻ്റെ ലയമാണ്. അപ്പോൾ അത് വരുന്ന വ്യത്യാസമാണ്. ചിത്തത്തെ നിങ്ങൾ കഷ്ടപ്പെട്ട് ലയിപ്പിച്ചു എന്നിരിക്കട്ടെ, വീണ്ടും വരില്ല എന്നെന്താ ഉറപ്പ് അല്ലേ? ഒരു സ്പ്രിങ്ങിനെ അങ്ങോട്ട് അമർത്തി വെച്ച കൈയെടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരും. അപ്പൊ ലയം സംഭവിക്കാമെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ വീണ്ടും വരാം. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. സമാധിയിൽ എല്ലാം നിരോധിച്ച് വെച്ച് കഴിഞ്ഞാലും സമാധി വിടുമ്പോൾ എന്ത് വരുന്നു? വീണ്ടും പ്രപഞ്ചം പഴയതുപോലെ തന്നെ അനുഭവപ്പെടുന്നു. ഈ പ്രക്രിയ തുറന്നുകൊണ്ടേയിരിക്കും. മരിക്കുന്നത് വരെ വളരെ കഷ്ടപ്പെട്ട് സമാധി പോയിരിക്കുന്നു. കുറച്ച് കഴിയുമ്പം വാസനകൾ കൊണ്ട് വീണ്ടും പ്രപഞ്ചം പ്രതീതമാകുന്നു, വീണ്ടും അതിനെ നിരോധിക്കുന്നു, വീണ്ടും വരുന്നു. ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് മരണത്തിലെ സംഭവിക്കും. അവിടെ പിന്നെ ഒരു വിശ്വാസമാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. ചെല്ലു പറയുന്നു, ശരി മരിക്കണ്ട, ഇങ്ങനെ നിരോധിച്ച് തിരിച്ചു വരാതെയാകുന്നു. തിരിച്ചു വരാതെയാകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അവിടെയും മരണം തന്നെ പറയുന്നു. മരണമെന്ന് പറയത്തില്ല, ശരീരം നശിച്ചു പോകുന്നു. അപ്പോൾ വലിയ യോഗികളും മഹായോഗികളെന്നൊക്കെ പറയുന്നവരും നമ്മുടെ അനുഭവത്തിൽ എല്ലാം ശരീരം നശിച്ചതായിട്ടാണ്. അവരുടെ പുസ്തകങ്ങളേ ഉള്ളൂ, ആൾക്കാർ ആരും ഇല്ല. വലിയ യോഗികൾ എല്ലാവരും മരിച്ചുപോയി. ആ മരിച്ചുപോയി ഇന്നും ഉണ്ട്, യൂട്യൂബിലും മറ്റുമൊക്കെ ഉണ്ട് പഴയ ചില യോഗികൾ പ്രകാശരൂപത്തിലൊക്കെ കാണാം. അല്ലാതെ ഒന്നുമില്ല, മനുഷ്യന് അറിയാൻ പറ്റില്ല. പക്ഷെ അവിടെയുണ്ട് യോഗികളൊക്കെ. പക്ഷെ ശരിക്കും ലോകത്ത് ശേഷിച്ചത് അവരുടെ ഗ്രന്ഥങ്ങളാണ്. ചിലരൊക്കെ അവകാശവാദങ്ങൾ പറയും, ഞാൻ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, ആ യോഗിയെ കണ്ടു, ഈ യോഗിയെ കണ്ടു എന്ന് പറയുന്നു. പ്രാമാണികമല്ല. പറയുന്നവരെയൊക്കെ പരിശോധിച്ചാൽ വിഭ്രാന്തിയാകാം. ആഗ്രഹങ്ങൾ പലപ്പോഴും, ആഗ്രഹം അമൂർത്തമാണ്, പക്ഷെ അത് ദൃഢമാകുമ്പോൾ മൂർത്തമായ രൂപങ്ങളെ പ്രാപിക്കും, ഉള്ളിൽ പ്രത്യക്ഷങ്ങളുണ്ടാകും. അതെല്ലാം വേറെ വിഷയമാണ്. അല്ലാതെ ഏതെല്ലാം യോഗികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു, ആരെയും കാണാനില്ല. അപ്പം അങ്ങനെ ചിത്തങ്ങളെയൊക്കെ ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ച് സമാധിയിലിരുന്ന എന്ന് പറഞ്ഞാലും അതിനൊരു അവസാനം പറയുന്നുണ്ട്, ഇല്ലാതാകുന്നു എന്നാണ്. അപ്പം അങ്ങനെ ഇല്ലാതാകുന്നത് മരണത്തോടുകൂടിയാണെങ്കിൽ അത് വീതി യോഗിക്കുന്നത് പിന്നെ വരില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? യാതൊരു ഉറപ്പുമില്ല. കാരണം പ്രകൃതിയുടെ സ്വഭാവം കാണുന്നത് അത് വീണ്ടും ഷഡ്ഭാവ വികാരങ്ങളിലൂടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നശിച്ചാൽ വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും നശിക്കുന്നു, ഉണ്ടാകുന്നു. അപ്പം നിങ്ങൾ നശിപ്പിച്ചാലും വീണ്ടും ഉണ്ടായിക്കൂടാ എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് പ്രപഞ്ചത്തെ അവസാനിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ച് എത്ര വലിയ അഭ്യാസം ചെയ്താലും ശരി, അത് ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രപഞ്ച വിലയത്തെ അദ്വൈതി സ്വീകരിക്കുന്നു. അദ്വൈതി പറയുന്ന പ്രപഞ്ച വിലയെന്ന് പറയുന്നത് എന്താണോ, ബാധയാണ്. അതിന് പ്രപഞ്ചം അതെ ശരിക്കും ലയിപ്പിക്കേണ്ട കാര്യം ഇല്ല. ഭാഷകാരം പറഞ്ഞ് ഇതങ്ങനെ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഘൃതം അഗ്നി കൊണ്ട് ലയിക്കുന്നത് പോലെ ഇത് ലയിപ്പിക്കുന്ന സംഗതിയല്ല. ഈ പ്രപഞ്ചത്തെ ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെയെല്ലാം പൊടിയാക്കി വെള്ളത്തിൽ കലക്കി അങ്ങനെ എന്തെങ്കിലും ആണോ ചെയ്യുന്നത്? അത് ഒരു തമാശയാണ്. മറ്റത് എന്താണ് ബാധയെന്ന് പറയുന്നത്? ഒരുവന്റെ അറിവാണ്. അറിയുമ്പോൾ അവൻ അറിയുന്നത് അവന്റെ അറിവിൽ ഉത്പത്തി സ്ഥിതി ലയം ഈ പറയുന്ന ലയവും ബാധിക്കപ്പെടുകയാണ്. ഉത്പത്തി എങ്ങനെയാണോ ബാധിക്കുന്നത് അതുപോലെ സ്ഥിതി ലയങ്ങളും ബാധിക്കും. അപ്പൊ ലയം ശേഷിക്കുന്നില്ല, ലയിപ്പിച്ചാൽ പിന്നെ ലയം ശേഷിക്കും. ബാധിച്ചാലോ ലയവുമില്ല, ഉത്പത്തിയില്ല, സ്ഥിതിയില്ല. അതുകൊണ്ട് അദ്വൈതിയുടെ നിലപാട് വേറെയാണ്. അങ്ങനെ വരുന്നിടത്ത് പിന്നെ പ്രപഞ്ചം തന്നെ ബാധിതമെങ്കിൽ പ്രപഞ്ചത്തിലുള്ള സർവകൃത്യങ്ങളും അതായത് കർത്തവ്യങ്ങളും അതോടൊപ്പം ബാധിതമായി എന്നുള്ളതാണ്. കർത്തവ്യം ശേഷിക്കുന്നില്ല. ഈ ഭാഗമാണ് വ്യക്തമായി അദ്വൈതത്തിൽ മനസ്സിലാക്കേണ്ടത്. അതാണ് ഭാഷ്യകാരം പറയുന്ന ഏകസ്മിൻ ധർമ്മണി, ഒരു ധർമ്മിയിൽ ഇതെല്ലാം കൂടെ നടക്കുക. ഒന്നുകിൽ നിങ്ങൾ ഉപാസിക്കുക അല്ലെങ്കിൽ അറിയുക, രണ്ടു വഴിയുള്ളൂ. ഈ പ്രപഞ്ച ഏകദേശാപേക്ഷണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രപഞ്ച ഏകദേശാപേക്ഷണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകമാണ്. പ്രപഞ്ചത്തെ ഏകദേശം എന്ന് പറയുന്നത് സത്യകാമത്വം, സത്യസങ്കല്പത്വം തുടങ്ങി ശ്രുതി പറഞ്ഞിരിക്കുന്നു. അതിനെ അപേക്ഷിച്ചിട്ടാണ് എന്ത് പ്രപഞ്ച, അതിനപേക്ഷിച്ച് പ്രപഞ്ച വിലാപനം സാധ്യമല്ലെന്നാണ്. അതിനപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം വീണ്ടും ശേഷിക്കും, എന്നുവെച്ചാൽ വീണ്ടും പരലോകത്തിലെല്ലാം പോകേണ്ടി വരും. ആ ഈശ്വരനെ കുറിച്ചുള്ള വിശേഷം എന്ന് പറയുന്നതാണ് ഈശ്വരൻ സത്യസങ്കല്പനാണ്, സത്യകാമനാണ്. എന്നുവെച്ചാൽ ഈശ്വരന്റെ കാമനകളെല്ലാം അമോഘമാണ് എന്നെല്ലാം മുമ്പ് ഭാഷകാരം വിശദീകരിച്ചു. ഒന്നും വ്യർത്ഥമാകുന്നില്ല. സങ്കല്പം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതാണ്. അത് ജീവന്മാർക്ക് അതിനുള്ള ശേഷിയില്ല, അത് അംഗീകരിക്കുന്നു. സ്വാഭാവികമായി അത് അംഗീകരിക്കുന്നു. അപ്പൊ അതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരുവൻ അതനുസരിച്ച് ഉപാസിക്കാം. ഒന്നിൽ രണ്ടും കൂടെ കൂട്ടിച്ചേർക്കാൻ കഴിയത്തില്ല. തസ്മാത് അസ്മദുക്ത ഏവ വിഭാഗ ആകാരവത് അനാകാര ഉപദേശാനാം യുക്തതരഹ. രണ്ടുപദേശങ്ങളാണ് ശ്രുതി കാണുന്നത്, ഒന്ന് ആകാരവത് മറ്റൊന്ന് അനാകാരം. അതിൽ അസ്മദുക്ത വിഭാഗ, ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ താൻ എന്തിനാണോ സിദ്ധാന്തമായി അവതരിപ്പിച്ച അതാണ് യുക്തതരം എന്ന് പറയുന്നു. രണ്ട് യുക്തമാണ്. യുക്തതരം എന്ന് പറയുന്നത് നിർഗുണ ബ്രഹ്മ ജ്ഞേയമാണെന്നുള്ള പക്ഷമാണ്. മറ്റത് യുക്തം എന്ന് പറയുന്നത് സഗുണ ബ്രഹ്മം ഉപാസ്യമാണെന്നുള്ള പക്ഷം. രണ്ടിനെ അംഗീകരിക്കുന്നു.